ശത്രുനഗമേത് സ്വർഗം വേദാർത്ഥം സ്വനവേദയ ദാസേച്ഛാമൃതം ദേവൻ വേദമധ്യാവേദ് വിധി ആസേദ് സലിലേ പൃഥിവീം യസാ മേ ശ്രീഹരഗതി. ഇവിടെ എന്ത് വരുന്നു? ആസേദ് സലിലേ പൃഥിവീം. ഇവിടെ ശുദ്ധധാതു എന്ന് പറയുന്നത് ആസ്ഥേ, സലിലേ ആസ്ഥേ, പൃഥിവി സലിലേ ആസ്ഥേ. ആത്മനിപദം ആസു ഉപവേശനെ ആസ്തേ ആസാദേ ആസത്തെ ആസു അസുക്ഷേപണ അതുവരെ അത് അത് അസ്ഥി അതിൽ അംഗീകർത്ത വരാം, പക്ഷെ അത് അസ്ഥി തന്നെ വരും. എങ്ങനെ എങ്ങനെ ആസു ഉപവേശന അത് ഈ പ്രിന്റിംഗിലെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുമ്പോഴത്തേക്ക് പലപ്പോഴും മേളത്തെ സംഗതികൾ പോകും. അത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുമ്പോൾ വരുന്ന കുഴപ്പം അസ്ഥി. സലിലെ പൃഥ്വി അസ്ഥി എന്നാണ്. അത് പലയിടത്തും അങ്ങനെ വരും, മേളത്തെ ലൈൻ പോകും. അപ്പോൾ അതിൽ എന്തുവരുന്നു? ശുദ്ധക്രിയ എന്ന് പറയുന്നത് ആസ്ഥി, പൃഥ്വി കർത്താവ്. ഇരിക്കുക തന്നെ, ഉപവേശന ഇരിക്കുക. നേരത്തെ എന്നല്ലേ ആസീത ഭവാൻ എന്ന് പറഞ്ഞാൽ ഇരിക്കൂ, ഏതിലെ കാരണം? ആസീത മിഥിലിംഗ് ആസീത ആസീയാത ആസീരൻ അങ്ങനെ. അപ്പോ ഇത് ഏതിനാണ്? ഗതിബുദ്ധി പ്രത്യവസ്ഥാനാർത്ഥ ശബ്ദകർമ്മ കർമ്മകാണ അണികർത്ത ആസന്ന ഏതിനാണ് ഉദാഹരണം? അകർമ്മകം ആസ്തി. അവിടെ എന്തു വരുന്നു? ഹരി പ്രയോജകകർത്താവായി വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയെ ഇരുത്തുന്നു സല്ലത്ത്. പണ്ടാരോ മോഷ്ടിച്ചുകൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്ന് വെച്ചല്ലേ ആ കഥയാണ്. അപ്പോൾ ഹരിഹി കർത്താവായി, പൃഥ്വിയെ ഇരുത്തി. അതെന്തായി? ഹരി പ്രയോജക കർത്താവായപ്പോൾ പൃഥ്വി പ്രയോജ്യ കർത്താവായി. അപ്പോൾ എന്തോന്നു? ഗതിപ്രതി പ്രത്യുസ്ഥാനാർത്ഥ ശബ്ദകർമ്മ കർമ്മമാണ് അണികർത്താവ്. സ്വർണവ് പ്രകാരം അണികർത്താവിന് കർമ്മസഞ്ജ വന്നു. ഇവിടെ ഏതാണ് അണികർത്താവ്? പൃഥ്വി. പൃഥ്വിയും ആസ്ഥ എന്ന് പറയുന്നതിന് ഡിച്ചു വന്നപ്പോ എന്തായി? ആസയതി. അതിന്റെ ഭൂതകാലം വന്നപ്പോ എന്തായി? ആസയത്. അതാണ് ആസയത് സലിലെ പൃഥ്വിഗതി. ഗതി ഇത്യാദിക്കും അടുത്ത് ഗതിബുദ്ധി ഇത്രയും എന്തിനു പരിഗണിച്ചു പരിഗണന നടത്തി എന്നാണ്. ഏത്? ഗത്യർത്ഥം, ബുദ്ധ്യർത്ഥം, പ്രത്യവസാനാർത്ഥം, ശബ്ദകർമ്മം, അകർമ്മകം, പാചയത്യോധനം, ദേവദത്തേന. നമ്മൾ മുമ്പ് ഇതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്തത്. ദേവദത്ത ഓദനം പച്ചത്തി. ഇവിടെ പച്ചത്താതു പറയുന്ന ഒന്നിലും പെടുന്നില്ല. ഗത്യർത്ഥം, ബുദ്ധ്യർത്ഥം, പ്രത്യവസാനാർത്ഥം, ശബ്ദ കർമ്മകം, അകർമ്മകം ഒന്നുമല്ല. അതുകൊണ്ട് ദേവദത്ത ഓദനം പചതി തം യജ്ഞദത്ത പ്രേരയതി. അവിടെ എന്തൊരു യജ്ഞദത്ത ദേവദത്തേന ഓദനം പാചേരി. ഇവിടെ അണികർത്താവ് ഏതാണ്? ദേവദത്ത. പക്ഷെ ഈ പറയുന്ന ധാതുക്കളുടെ കൂട്ടത്തിൽ പച്ച ധാതു വരുന്നില്ല, അതുകൊണ്ട് അണികർത്താവിന് കർമ്മസഞ്ജ വിധിക്കുന്നുണ്ട്. ഇവിടെ പ്രയോജനകർത്താവ് ആരാണ്? യജ്ഞദത്ത. ആരെങ്കിലും ഒരാൾ യജ്ഞദത്ത ദേവദത്തേന. അപ്പോ ഇത്രയും ധാതുക്കൾ ഒഴികെ ഉള്ളിടത്തെല്ലാം എന്തുവരും? പ്രയോജനകർത്താവില് തൃതീയ വരും. എന്തുകൊണ്ട് അവിടെ തൃതീയ വന്നു? കർമ്മമായോണ്ടാണ്? കർത്താവ് അനുക്തം. ഇവിടെ കർത്താവാണ്, കർമ്മമുണ്ട്. കർമ്മസഞ്ജ വിധിച്ചാലേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ശുദ്ധധാതു വാച്യ ക്രിയാം പ്രതി കർത്താവ്. അണ്യം ദാനാം കിം? അണ്യം തോന്നു എന്തുകൊണ്ട് പറഞ്ഞു? അടുത്ത് ചോദിക്കുന്നു. അത് അണികർത്താവായിരിക്കുന്നു. ഗമയതി ദേവദത്തോ യജ്ഞദത്തം. ശരിയായില്ല, ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഗത്യർത്ഥ ധാതുവാണ്, അതിന്റെ ഇവിടെ അണികർത്താവ് ആരാണ്? തീർത്തു പറയുന്നു യജ്ഞദത്ത ഗച്ഛതി. യജ്ഞദത്ത ഗ്രാമം ഗച്ഛതി. തം ദേവദത്ത പ്രേരേരി. അപ്പൊ യജ്ഞദത്തന് അണികർത്താവായോണ്ട് എന്ത് സഞ്ജ വന്നു? കർമ്മസഞ്ജ വന്നു, ദ്വിതി വന്നു. ദേവദത്തനാരാണ് ഇവിടെ പ്രയോജനകർത്താവ്? അതിന് പ്രഥമം വന്നു. അപ്പോൾ ദേവദത്ത യജ്ഞദത്തം ഗ്രാമം ഗമയേരി, ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഇവിടെ തീരുന്നില്ല. എന്താണ് തം അപരഹ പ്രയുക്തേ? ആരെ? ദേവദത്തിനെ ഇനി വേറൊരാൾ പ്രേരിപ്പിക്കുന്നു. എന്താണ് ദേവദത്തിനോട് പറയുന്നത്? നീ പോകുമ്പോൾ ആ യജ്ഞദത്തിനെ കൂടെ ആ ഗ്രാമത്തിലേക്കൊന്നും കൊണ്ടുപോകും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വന്ന് അപരനാരായി? പ്രയോജകന്റെ പ്രയോജകൻ. പ്രയോജകനാരാണ്? അവന്റെ പ്രയോജകനാണ്. അപ്പൊ ഗമയതി എന്ന് പറയുന്നിടത്ത് ഗമി ധാതുവിൽ നിന്നും വീണ്ടും ഒരു പ്രേരണ ഒന്നുകൊണ്ട് എന്തുവരും? വീണ്ടും ഡിച്ചു വരിക സൂത്രം. ഗമിയിൽ നിന്നും ഡിച്ചു വന്ന സൂത്രം വരും. നേരനടി ആദ്യത്തണിച്ച് ലോപിച്ചു, വീണ്ടും ഗമി, വീണ്ടും രൂപം അങ്ങനെ വരും. ഗമയതി തന്നെ എത്ര ഒണ്ണിച്ച് വന്നോണ്ടിരുന്നാലും ശരി, പത്ത് പേര് പ്രേരിപ്പിച്ചാലും ഗമയതി തന്നെ. അങ്ങനെ പ്രേരകന്റെ പ്രേരണം വരുമ്പോൾ, ഇനി പ്രേരകന്റെ പ്രേരണം വന്നപ്പോ എന്ത് ചെയ്തു? ആദ്യത്തെ പ്രേരകൻ എന്ന് പറയുന്നത് ആരായി? ആദ്യത്തെ നേരത്തെ ആരായിരുന്നു? ദേവദത്തൻ. അയാളിപ്പോ എന്തായി? ആവുമെന്നുള്ളതാണ്. നേരത്തെ ഉള്ള പ്രയോജകൻ ഇപ്പൊ കർമ്മമാവൂ ഇല്ല, കാരണം ഇത് അണികർത്താവിനെ വരത്തുള്ളൂ. നിച്ച് വരുന്നതിന് മുമ്പുള്ള കർത്താവിന് മാത്രമേ കർമ്മസഞ്ജ വരൂ. ഇവിടെ നിച്ച് വന്നു, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നിച്ച് വന്നു. അപ്പൊ അത് അണികർത്താവല്ല. എന്ന് വെച്ചാൽ അണികർത്താവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിച്ചിന്റെ കർത്താവ്. പിന്നെ എത്ര നിച്ച് വന്നാലും ശരി, അവർക്കൊന്നും ഈ അണികർത്താവ് എന്നുള്ള പേര് കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? യജ്ഞദത്തം ആദ്യത്തെ അണികർത്താവ്, അയാൾക്ക് കർമ്മസഞ്ജ വന്നു. ദേവദത്ത രണ്ടാമത്തെ ആദ്യത്തെ പ്രേരകൻ, അയാൾ അണികർത്താവല്ല, അതുകൊണ്ട് അവിടെ എന്തുവരും? കർമ്മസഞ്ജയില്ല, തൃതി വരും. ലാസ്റ്റിൽ ഒടുക്കം പ്രേരിപ്പിച്ചവൻ വിഷ്ണുമൂർത്തൻ, അയാളാണ് ഇപ്പോഴത്തെ കർത്താവ്, ഇപ്പോഴത്തെ ലാസ്റ്റ് പ്രയോജകൻ. ലാസ്റ്റ് പ്രയോജകൻ ആരാണ്? അയാൾ പ്രഥമം. അപ്പോ വിഷ്ണുമിത്ര അപരണം എന്ന് പറയുന്നാരാ അവിടെ? വിഷ്ണുമിത്ര. യജ്ഞദത്തം എന്ന് പറയുന്നാരായി? അണികർത്താവ്. ദേവദത്ത എന്ന് പറയുന്നാരായി? പ്രയോജക ഫസ്റ്റ് പ്രയോജകർത്താവ് അതിൽ വരുന്നില്ല. അപ്പോൾ അണികർത്താവ് എന്ന് പറഞ്ഞാൽ നിച്ചു വരുന്നതിന് തൊട്ടു മുമ്പ് വരുന്ന അയാളെ എടുക്കാൻ പാടുള്ളൂ. അവിടെ കർമ്മസഞ്ജി വരും. അതാണ് ഇവിടെ ചോദിച്ചത് അണ്യന്താനാങ്കിൽ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം അതാണ്. നീ വഹ്യൂർണ എന്നുവെച്ചാൽ ഈ പറഞ്ഞ സംഗതി നീഞ്ഞ് പ്രാപണേ വഹ്. പ്രാപണ എന്ന് പറയുന്ന ഈ രണ്ട് ധാതുക്കളുടെയും അണികർത്താവിന് ബാധകമല്ല എന്ന് പറഞ്ഞ അവിടെ എന്തോരം അണികർത്താവിന് ഹൃദയ വരും, കർമ്മസഞ്ജ വരത്തില്ല. അപ്പൊ നീഞ്ഞ ധാതുവിന്റെ അർത്ഥം പ്രാപണയെന്നുള്ളതാണ്, വഹ് ധാതുവിന്റെ അർത്ഥം പ്രാപണയാണ്. പക്ഷെ ഇത് ഉദാഹരണം കൊടുത്തിരിക്കുന്നതിന് ഗത്യർത്ഥത്തിന്. അപ്പൊ വാഹ പ്രാപണം എന്ന് പറയുന്ന ഗത്യർത്ഥത്തിന് എന്തുദാഹരണം കൊടുത്തു? കാരണം ഈ പ്രാപണം എന്ന് പറയുന്നതിന്റെ അകത്തെന്തുണ്ട്? ഗതിയുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടത് ഗത്യർത്ഥമല്ല. അങ്ങനെയുള്ളതിനെയും പരിഗണിക്കാം. ഇപ്പൊ എന്തുവരുന്നു? ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ഭൃത്യഹ ഭാരം വഹതി നയതി. ഭൃത്യഹ ഭാരം വഹതി നയതി. തം യജമാന പ്രേരയതി. അവന് യജമാനൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇവിടുത്തെ അണികർത്താവ് ആരാണ്? ഭൃത്യൻ. അതിന് കർമ്മസഞ്ജം നിഷേധിച്ചു. നീ വഹ്യൂർ ന നിഷേധിച്ചുകൊണ്ടെന്ന് വരുന്നു. അവിടെ എന്തുവരും? തൃതീയ വരും. കർത്താവായി തൃതി വരുന്നു. കടത്തു കർമ്മയോഹോ തൃതി വന്നിട്ട് എന്തുവരും? യജമാന ഭൃത്യേന ഭാരം നായയതി. നയതി എന്ന് പറയുന്ന എന്താ മാറും? നിച്ചു വന്ന നായയതി. അതുപോലെ യജമാനേന യജമാന ഭൃത്യേന ഭാരം വാഹയതി. ഇത് ഇത്രയേ ഉള്ളൂ. അണികർത്താവ് ഏതാണെന്ന് നോക്കുക. കർമ്മസഞ്ജ ഉണ്ടെങ്കിൽ ദ്വിതീയ, കർമ്മസഞ്ജ ഇല്ലെങ്കിൽ ഇത്രയും നോക്കിയാണ്. അപ്പോൾ ഈ സൂത്രത്തിന്റെ നിഷേധമാണ് വാർത്തികം. നിയന്ത്രകർത്തൃകസ്യ വഹേർ അനുഷേദ. കർത്താവ് നിയന്താവാണെങ്കിൽ എന്താണ്? നീ വഹ്യൂർ നാന്ന് പറയുന്ന നിഷേധം വരത്തില്ല എന്ന് പറഞ്ഞാൽ എന്തുവരും? നിഷേധത്തെ നിഷേധിച്ചാൽ എന്തുവരും? സൂത്രം പ്രവർത്തിക്കും. അപ്പോ അവിടെ എന്തുവരും? കർമ്മസഞ്ജ വരും. ഉദാഹരണം പറയുന്നു. അപ്പൊ നിയന്താവ് എന്ന് പറയുന്ന ആരാണ്? സൂതഹ. സൂതന്റെ പേരാണ് നിയന്താവ്. സൂതന്റെ പര്യായമാണ് എന്ത്? നിയന്താവ്. അപ്പോ ആദ്യം വാഹാഹ രഥം വഹന്തി. വാഹാഹ എന്ന് വെച്ചാൽ കുതിര. രഥത്തെ വഹിക്കുന്ന ഏതോ അത്. വാഹാഹ എന്ന് പറയുന്നു രഥം വഹന്തി. അതാണ് സൂതഹ താൻ പ്രേരേതി. സൂതനെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ പ്രേരയതി എന്ന് പറയുമ്പോൾ അതിന്റെ കർത്താവ് ആരായി? അതാണ് നിയന്ത്രകർത്തൃക എന്ന് പറയുന്ന വഹി. നിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിയയുടെ കർത്താവ് ആരാകുന്നു? നിച്ച് വന്നു കഴിഞ്ഞാൽ ക്രിയയുടെ കർത്താവ് ആരായി? സൂതൻ. നിച്ച് വരുന്നതിന് മുമ്പ് ക്രിയയുടെ കർത്താവ് ആരായി? വാഹം. ാണ് പറയുന്നത് നിയന്ത്രകർത്തൃകസ്യ വഹേഹെ എന്ന് വെച്ചാൽ നിച്ച് വന്നു കഴിഞ്ഞാൽ കർത്താവ് മാറുന്നു. അങ്ങനെ വരുമ്പോ മുമ്പ് സൂത്രത്തിൽ പറഞ്ഞ നിഷേധം വരാൻ പാടില്ല എന്ന് വെച്ചാൽ വാർത്തകത്തിൽ പറഞ്ഞ നിഷേധം വരാൻ പാടില്ല. സൂത്രം പ്രവർത്തിക്കുന്നു. അപ്പൊ എന്തുവരുന്നു? കർമ്മസഞ്ജ വന്നു. അപ്പൊ എന്തുവരുന്നു? സൂത വാഹാൻ രഥം വാഹേതി എന്ന് വെച്ചാൽ ശുദ്ധക്രിയയുടെ കർത്താവ് പ്രയോജ്യകർത്താവ്, പ്രേരണക്രിയയുടെ കർത്താവ് പ്രയോജക കർത്താവ്. മനസ്സിലായോ? ആദിഖാദ്യോർണ അത് ഭക്ഷണേ ഘാതൃഭക്ഷണേ. രണ്ടാണ്. ഇവിടെ പറയുന്നു ആദേതി ഖാദേതി വാ അന്നം വടുന. ഇവിടെ എന്തു പറയുന്നു? വടു അന്നം അത്തി, അല്ലെങ്കിൽ വടു അന്നം ഖാദത്തെ, രണ്ടു തരത്തിലും വരാം. ഖാദത്തി എന്ന് പറയുന്നു. തം പിത അല്ലെങ്കിൽ മാതാ പ്രേരയതി, അവനെ മാതാവ് പ്രേരിപ്പിക്കുന്നു. അപ്പൊ പ്രേരിപ്പിക്കുമ്പോൾ എന്ത് വരുന്നു? ഇവിടെ സൂത്രത്തിൽ ഏതിൻ്റെ ഉദാഹരണമാണ്? പ്രത്യവസാനാർത്ഥം, ഭക്ഷണാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രയോജ്യ കർത്താവിന് എന്ത് സംജ്ഞ വരും? കർമ്മസംജ്ഞ വരും. ആദികാദ്യ വർണ്ണ എന്ന് പറഞ്ഞ് നിഷേധിച്ച എന്തുവരും? കർമ്മസംജ്ഞ വരത്തില്ല. അപ്പോ വടുഹു അന്നമത്തി, വടുഹു അന്നം ഖാദതി. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ പ്രയോജ്യ കർത്താവ് ആരാണ്? വടുവിന് കർമ്മസംജ്ഞ നിഷേധിച്ചപ്പോ എന്തു വന്നു? പിത വടുന അന്നം ആദയതി, അത് ധാതു നിന്നണിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആദയതി. ഖാദൃധാതു നിന്നണിച്ചു വന്നാൽ എന്തുവരും? ആദയതി. ഭക്ഷേർ അഹിംസാർത്ഥസ്യന, ഇനി ഭക്ഷധാതു അത് ചുരാതിയിലുള്ള ധാതുവാണ്, ഭക്ഷയതി എന്നാണ്. ആ ധാതു അഹിംസാർത്ഥമാണെങ്കിൽ ഹിംസാർത്ഥമായിരിക്കാൻ പാടില്ല, അഹിംസ അർത്ഥത്തിലുള്ളതാണെങ്കിൽ എന്താണ് അവിടെയും എന്നാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? കർമ്മസഞ്ജയം നിഷേധിച്ചു. എങ്ങനെ? ഇതുപോലെ തന്നെ വടുഹു അന്നം ഭക്ഷേരി, ചുരാതിയായോണ്ട് എങ്ങനെ വരും? വടുഹു അന്നം ഭക്ഷേരി. ഇവിടെ വടു അന്നം ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഹിംസിക്കുന്നുണ്ടോ? ഇല്ല, അഹിംസാർത്ഥത്തിലാണ്, എന്നാ ഭക്ഷണമാണ്. അപ്പൊ ഇവിടെ നിഷേധിച്ചു എന്തിന്? പ്രയോജ്യ കർത്താവിന് കർമ്മസഞ്ജയെ നിഷേധിക്കുന്നു. അപ്പൊ എങ്ങനെ വരുന്നു? വീണ്ടും നേരത്തെ വന്നതുപോലെ മാതാ വടും തം പ്രേരേതി എന്ന് പറഞ്ഞു. അപ്പൊ മാതാ വടുന അന്നം ഭക്ഷേതി, ഭക്ഷ്യതാതിൽ നിന്ന് വീണ്ടും ഹേതുമതി ജണിച്ചു വന്നാൽ എന്ത് സംഭവിക്കും? നേരിട്ട് എണ്ണിയിലോ വെച്ചിട്ട് വീണ്ടും എന്തുവരും? ഭക്ഷേതി. അപ്പോ ഇവിടെ പ്രയോജ്യ കർത്താവിന് കർമ്മസഞ്ജ നിഷേധിച്ചു, അതുകൊണ്ട് എന്ത് ചെയ്തു? തൃതീയ സൂത്രാർത്ഥം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. ഇവിടെ എന്തിനു അഹിംസാർത്ഥം എന്ന് പറഞ്ഞു? ഭക്ഷിക്കുമ്പോൾ ആരെങ്കിലും ആരെങ്കിലും ഹിംസിക്കുമോ? ഭക്ഷേരി ബലിയവർദ്ധാൻ സസ്യം, ഇവിടെ അത് മാറി ബലിവർദ്ധ എന്ത് ചെയ്യുന്നു? സസ്യം ഭക്ഷയന്തി. ബലിവർദ്ധ എന്ന് പറഞ്ഞാൽ കാള, സസ്യത്തെ ഭക്ഷിക്കുന്നു. അവിടെ എന്ത് വരുന്നു? ഹിംസയുണ്ട്, അവിടെ ഹിംസയുണ്ട്. ബലിവർദ്ധ കാള സസ്യത്തെ ഭക്ഷിക്കുമ്പോൾ എന്ത് വരുന്നു? ഹിംസയുണ്ട്. അപ്പൊ അവിടെ നിഷേധിച്ചു എന്നുവെച്ചാൽ എന്തിനു നിഷേധിച്ചു? പ്രയോജ്യ കർത്താവിന് കർമ്മസഞ്ജയെ നിഷേധിച്ചോ? ഇല്ല. കാരണം അഹിംസാർത്ഥസ്യ എന്നാന്ന് പറഞ്ഞാൽ നിഷേധിച്ചു, ഹിംസാർത്ഥമാണ്, അതുകൊണ്ട് നിഷേധിക്കുന്നില്ല. കർമ്മസഞ്ജ വരും. അപ്പോൾ എന്ത് വരുന്നു? കൃഷക ബലിവർദ്ധാൻ സസ്യം ഭക്ഷേരി. കർമ്മസഞ്ജ വന്നു, കർഷകൻ കാളയെ തീറ്റുന്നു. ഹിംസയുണ്ടെന്ന് സംശയമുണ്ട്. അതിന്റെ താഴെ ബാലമനോഹരൻ വ്യാഖ്യാനത്തിൽ നോക്കുക, ക്ഷേത്രയെ പ്രരൂഢം അലൂനം സസ്യമിഹ വിവക്ഷിത, ഛേദിക്കാത്തത്, ഛേദിച്ച ചത്തുവില്ലേ, അരിയാത്ത പുല്ല്, അതാണ് ഇവിടെ പറയുന്നത്. തസ്യ തദാനിം അന്തപ്രജ്ഞ ജീവത്വ തദ്ഭക്ഷണ ഹിംസയുവ. മനസ്സിലായോ? അവിടെ അപ്പോ മനസ്സിലേക്കാൾ കൂടുതൽ ബോധമുണ്ടെന്നാണ്. എങ്ങനെ ആളുകൾക്ക് മനസ്സിലേക്കാൾ കൂടുതൽ ഇത് ജീവനുള്ള സാധനമാണെന്ന് ഇതിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള ബോധമുണ്ടോ? അല്ല, അതിന് ജീവനുണ്ടെന്ന് ബോധം, കാളയ്ക്ക് ബോധമുണ്ടോന്നുള്ളതാണോ ഇവിടെ പറയുന്നത്? അത് കാള ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഹിംസ ചെയ്യുന്നവന് ഹിംസ ചെയ്യുമ്പം ബോധം വേണമെന്നുണ്ടോ? ബോധമില്ലാതെയും ഹിംസിച്ചൂടെ? അതാണ്. അപ്പോ അന്തപ്രജ്ഞ ജീവൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് കാള ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഹിംസയാണ്. അല്ല, കാളയ്ക്ക് ബോധമുണ്ടോ വിവേകമുണ്ടോ എന്നുള്ളതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. എങ്ങനെ ഇപ്പോ ഹിംസാഹിംസയെ കുറിച്ചുള്ള വിചാരമല്ല ഇവിടെ, വ്യാകരണമാണ്. അത് മനസ്സിലായോ? അത് വ്യാകരണം മനസ്സിലായോ? അത് മതി. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം വേറെ വിഷയങ്ങളിലേക്ക് പോകും. ജൽപതി പ്രഭൃതീനാം ഉപസംഖ്യാനം. ജൽപ വ്യക്തായാം വാചി, പിന്നെ ഭാഷ വ്യക്തായാം വാചി ഒക്കെയാണ്. അത് ഇവിടെയൊക്കെ എന്ത് വരുന്നു? അവിടെയും പറഞ്ഞുവെന്നാണ്. കാരണം ജൽപ്പയതി ഭാഷയതി വാ ധർമ്മം പുത്രം ദേവദത്ത. അതാണ് ഇപ്പൊ ജൽപ എന്ന് പറയുന്നത്. ജൽപതി പുത്രോ ധർമ്മം ജൽപതി പുത്രോ ധർമ്മം ഭാഷത്തേ. ഇതാണ് പുത്ര ധർമ്മം ജൽപതി. ധർമ്മത്തെ പറയും പുത്ര ധർമ്മം ഭാഷത്തേ. ഗുരുഹു തം പ്രേരേതി എന്ന് വരുന്നു. ഇവിടെ എന്ത് വരുന്നു? ഇവിടെ സൂത്രത്തിൽ വിധിച്ച കാര്യം ഇരിക്കുകയാണ്. അതായത് ഇതിൻ്റെ എല്ലാം അണികർത്താവിന് കർമ്മസഞ്ജ വിധിക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? ഇവിടെ പറയുന്നു ദേവദത്ത പുത്രം ധർമ്മം ജൽപ്പയതി ഭാഷയതി വാ. ഇവിടെ അണികർത്താവ് ഏതാണ്? പുത്രൻ. അതിനെന്ത് വന്നു? കർമ്മസഞ്ജ. അപ്പൊ ദേവദത്ത പുത്രം ഭാഷയതി ജൽപ്പയതി ധർമ്മം. ദൃശേശ്ച ദൃശ് ദൃശ്യ പ്രേക്ഷണ എന്ന് പറയുന്നത് ആ ധാതുവിന്റെ അണികർത്താവിന് എന്ത് വേണം? കർമ്മസഞ്ജ. പറയുന്നു ഭക്താൻ ഹരിം ദർശയതി എന്നാണ്. ഭക്താഹ ഹരിം പശ്യന്തി. ഭക്താഹ ഹരിം പശ്യന്തി. ഇവിടെ അണികർത്താവ് ആരാണ്? ഹരിയോ? ഇവിടെ കർമ്മമാണ്. ഇപ്പോ താൻ ഭക്താൻ ഗുരുഹു ഹരിം ദർശയതി. ആ ഭക്തന്മാരെ ഗുരു എന്ത് ചെയ്യുന്നു? ഹരിയെ കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ അണികർത്താവ് ഏതാണ്? അതിനെന്ത് ചെയ്തു? കർമ്മസഞ്ജമെന്നു ദ്വിതീയമെന്നു. സൂത്രേ ജ്ഞാന സാമാന്യർത്ഥാനാം ഏവ ഗ്രഹണം നദു തദ് വിശേഷാർത്ഥാനാം ഇത്യനേന ജ്ഞാപ്യത്തെ. കാരണം സൂത്രത്തിൽ പറഞ്ഞു എന്താണ് ഗതി ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാനൊന്നല്ലേ. അപ്പൊ ഇവിടെ എന്താണ് ദൃശ്യ പ്രേക്ഷണേ ഞാനാർത്ഥമല്ലേ. അപ്പൊ വീണ്ടും അതിന് വാർത്തകത്തിൽ വീണ്ടും വിധിച്ചു. അവിടെ നിന്ന് വ്യത്യാസമുണ്ട്. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം എന്നുള്ള അർത്ഥം ജ്ഞാവബോധനെ തുടങ്ങിയ ധാതുക്കളാണ് ജ്ഞാനം. അതേ എടുക്കാവ്, വിശേഷാർത്ഥത്തെ എടുക്കാൻ പറ്റില്ല. അതും ദൃശ്യ പ്രേക്ഷണയും തമ്മിൽ എന്താ വ്യത്യാസം? സ്പൃശ്യതി തുടങ്ങിയെല്ലാം എന്താണ് ഇന്ദ്രിയാർത്ഥ സന്നികർഷ ജന്യമായ ജ്ഞാനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഏത് ജ്ഞാനമാകാം? ജ്ഞാനം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമാകാം, സ്മൃതിയാകാം, അനുമിതി ഭൂമിതി എല്ലാം ആകാം. അതാണ് സാമാന്യം. ഇവിടെ വിശേഷജ്ഞാനം അതിനവിടെ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇത് ജ്ഞാപകമാണ്. അതുകൊണ്ട് ദൃശ്യധാതുവിൻ്റെത് ഒഴികെയുള്ള മറ്റ് വിശേഷജ്ഞാനങ്ങൾ എന്ന് പറയുന്നു. അവിടെ നിന്നും മറ്റ് ഇന്ദ്രിയ ജന്യമായ ജ്ഞാനങ്ങൾ സ്പൃശതി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സൂത്രപ്രകാരം അണികർത്താവിന് കർമ്മസഞ്ജ വരത്തില്ല. എന്തുകൊണ്ട്? പ്രത്യേകിച്ച് ദൃശ്യന് വിധിച്ചതുകൊണ്ട് മനസ്സിലായി. അവിടെ പറഞ്ഞിരിക്കുന്ന ജ്ഞാന സാമാന്യമാണ്. വിശേഷമായ ജ്ഞാനങ്ങൾ ഏതെങ്കിലും വരാണെങ്കിൽ അതിനെ വരത്തുള്ളൂ ദൃശ്യധാതുവിന് മാത്രമേ വരത്തുള്ളൂ. ശൃണോതി, ജിഗ്രതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരത്തില്ല. അതാണ് ഇവിടെ പറയുന്നത് തേന സ്മരതി ജിഗ്രതി ഇത്യാദീനാം ന. അതുകൊണ്ട് സ്മരതി ആണ് സൂത്രേ ജ്ഞാന സാമാന്യർത്ഥാനാമേവ ഗ്രഹണം. സൂത്രത്തിൽ ജ്ഞാന സാമാന്യർത്ഥത്തിലുള്ള ധാതുക്കളാണ് ഗ്രഹിച്ചിരിക്കുന്നത്. നതു തദ്വിശേഷാർത്ഥാണ്, വിശേഷാർത്ഥങ്ങളെ പറഞ്ഞിട്ടില്ല. ഇതി അനേന ജ്ഞാപിതാതിൽ നിന്നും ജ്ഞാപിപ്പിക്കുന്നു തേന. അതുകൊണ്ട് സ്മരതി ജിഗ്രതി ഇത്യാദീനാം ന. നാ എന്ന് പറഞ്ഞാൽ എന്താ? സ്മാരയതി ഘ്രാപയതി ദേവദത്തേന. ഇവിടെ എങ്ങനെയാണ് ദേവദത്ത എന്താണ് പുത്രം സ്മരതി, ദേവദത്ത പുഷ്പം ജിഗ്രഹതി, തം യജ്ഞദത്ത പ്രേരയതി. അവിടെ അണികർത്തവാരായി, അതിന് കർമ്മസഞ്ജ. എന്തുകൊണ്ട്? ഞാൻ വിശേഷാർത്ഥം. അതുകൊണ്ട് എന്ത് വരുന്നു? യജ്ഞദത്ത ദേവദത്തേന പുത്രം സ്മാരയതി, അല്ലെങ്കിൽ യജ്ഞദത്ത ദേവദത്തേന പുഷ്പം ഗ്രാപയതി. ശബ്ദായതേർണ ശബ്ദായതി, ശബ്ദം കരോതി തദാജിഷ്ഠേ. എങ്ങനെയാ വന്നത്? തത്കരോതി തദാജിഷ്ഠേ. നിച്ചാണോ വന്നിരിക്കുന്നു? എങ്ങനെയാ വന്നത്? ശബ്ദശബ്ദ ശബ്ദവൈരകലഹ അഭ്രകണ്ണമേകേഭ്യ കരണേ. അല്ലേ? അപ്പൊ ശബ്ദായത്തെ, ശബ്ദാന്ന് ദീർഘം വന്ന എങ്ങനെ? അഗ്രസാർവധാതുവയോ ദീർഘ ശബ്ദായത്തെ. ഇതിൻ്റെ എന്താണ് ന എന്ന് പറയുന്നു? ഇതിന്റെ അണികർത്താവിനും കർമ്മസഞ്ജ വരാൻ പാടില്ല. ശബ്ദായത്തെ, ശബ്ദായ ധാതുവിന്റെ അണികർത്താവിന് കർമ്മസഞ്ജ വരാൻ പാടില്ല. ചോദിക്കുന്നു ശബ്ദായ ധാതുവിന്റെ അണികർത്താവിന് എങ്ങനെ കർമ്മസഞ്ജ പ്രാപ്തമാകുന്നു? കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ശബ്ദ കലഹ അല്ല, എന്താണ് തുടക്കം? ആ ഗതിബുദ്ധി പ്രത്യേകത ശബ്ദകർമ്മ അക്രമ കാണാമെന്നാ പറഞ്ഞത്. ശബ്ദായതേ നിർമ്മിതൽ ഏതിലപ്പെടും? പറയുന്ന ഇത് അകർമ്മക ധാതുവാണ്. ശബ്ദകർമ്മം എന്ന് പറഞ്ഞാൽ ശബ്ദം കർമ്മമായി വരണം, എന്നാലേ ശബ്ദകർമ്മമാവും. ഇവിടെ ശബ്ദായതേ എന്ന് പറയുന്നത് അകർമ്മകമാണ്. എന്തുകൊണ്ട്? അടുത്ത് പറയുന്നത് ധാത്വർത്ഥ സംഗ്രഹീത കർമ്മത്വന അകർമ്മകത്വ പ്രാപ്തി. കർമ്മം ധാത്വർത്ഥത്തിൽ അന്തർഭവിച്ചു കഴിഞ്ഞാൽ അതെന്താവും? ഇപ്പൊ ശബ്ദം കരോതി എന്ന് പറഞ്ഞാൽ കർമ്മം എവിടെ വന്നു? ധാത്വർത്ഥത്തിൽ വന്നു. അതാണ് ധാതുവിന്റെ അടുത്ത് ശബ്ദം കരോതി തഥാജിഷ്ഠ. കർമ്മം ധാത്വർത്ഥത്തിൽ അന്തർഭവിച്ചതുകൊണ്ട് ഈ ധാതു എന്താണ്? അകർമ്മകമാണ്. അപ്പോ അവിടെ എന്തോരും ശബ്ദായത എണ്ണ പ്രകാരം കർമ്മസഞ്ജയെ നിഷേധിക്കുന്നു എന്നർത്ഥം. അപ്പോ എങ്ങനെ വരുന്നു? ദേവദത്ത ശബ്ദായത്തെ, ഇതാണ് ശുദ്ധക്രിയയുടെ രൂപം. ശബ്ദായ ധാതു അതിൽ നിന്ന് എങ്ങനെ വരും? ശബ്ദായത്തെ എന്ന് വരും. ദേവദത്ത ശബ്ദായത്തെ തം യജ്ഞദത്ത പ്രേരയതി എന്ന് പറഞ്ഞു. തം യജ്ഞദത്ത പ്രേരയതി. അപ്പൊ എന്തൊരു ശബ്ദായയിൽ നിന്ന് അണിച്ചു വന്നു കഴിഞ്ഞാൽ എന്തോരം വരുമോ? ശബ്ദായിൽ നിന്ന് അണിച്ചു വന്നു കഴിഞ്ഞോ നിച്ചിന്റെ പരത്തിൽ എന്താ വരുന്നോ? നിച്ചിന്റെ പരത്തിൽ എന്ത് വരും? ശപ്പ് വരും. അപ്പോ അനുടാദി അർദ്ധാതുകൂടെ ഇല്ല. ശബ്ദായം അണിച്ചു വരും. പരത്തിൽ അനുടാദി അർദ്ധാതു വരുന്നാലേ നീ ലൗകിക്കത്തുള്ളൂടെ. പരത്തിലിരിക്കുന്ന എന്താണ്? സർവധാതുവാണ്. അപ്പൊ എന്തോരും ശബ്ദായം അണിച്ചിരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു? അത്തോട് ഉപപ്രകാരം അകാരം ലോപിക്കും. സർവദാതാർത്ഥ ഗുണ ആയാദേശം വന്നിട്ട് ശബ്ദായ തീ. മനസ്സിലായോ? ശബ്ദായ തീ അങ്ങനെ വരുന്നു. ശബ്ദായ തീ എന്ന് പറയുന്നു. ഇനി ഇവിടെ അതല്ല മുഖ്യം. ഇവിടെ അണികർത്താവിന് എന്ത് സംഭവിച്ചു എന്നാണ്. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? തൃതീയ വരുന്നു. എന്തുകൊണ്ട്? ശബ്ദായതേർ നിഷേധിച്ചു. ശബ്ദായ യജ്ഞദത്ത ദേവദത്തേന ശബ്ദായതി. അതാണ് ധാത്വർത്ഥ സംഗ്രഹീത കർമ്മത്വേന അകർമ്മകത്വ പ്രാപ്തി എന്ന് പറയുന്നു. പിന്നെ അകർമ്മകം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശാം ദേശകാലാദി ഭിന്നം കർമ്മന സംഭവതിത്തെ അകർമ്മകാഹ എന്നാണ്. ഇവിടെ അകർമ്മകം എന്ന് പറയുന്നോണ്ട് ദേശകാലാദി ഭിന്ന കർമ്മമാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേശകാലാദികൾ കർമ്മം ആകണം എന്നാണ്. അതേ പാടുള്ളൂ. ദേശകാലാദികൾ കർമ്മമാകാൻ പാടുള്ളൂ എന്നർത്ഥം. അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ദേശ അകർമ്മക ധാതുപുരയോഗേ ദേശകാലഭാവോ ഗന്ധവ്യോ അധ്വാജ കർമ്മസഞ്ജകൈരി വക്തവ്യം എന്ന് പറയുന്ന വാർത്തികത്തിൽ പറഞ്ഞ കർമ്മസഞ്ജയുള്ളതിനെ എടുക്കാവൂ എന്നർത്ഥം. മനസ്സിലായോ? അകർമ്മക ധാതുപുരയോഗേ ദേശകാലഭാവ ഗന്ധവ്യോ അധ്വാജ കർമ്മസഞ്ജ അതിനെ എടുക്കാവൂ എന്നർത്ഥം. അതാണ് അതിനുദാഹരണം കൊടുത്തിരിക്കുന്നത്. എന്താണ്? തേന മാസം ആസയതി ദേവദത്തം. മാസം ആസയതി ദേവദത്തം. ദേവദത്ത അവിടെ എങ്ങനെ വരും? അണികർത്താവ് എങ്ങനെ വരും? ഇവിടെ അണികർത്താവ് ആരാണ്? ദേവദത്തനാണ്. അതിന് വരുമോ വരത്തില്ലേ കർമ്മസഞ്ജ? വരും. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദേശകാലാദി കർമ്മങ്ങളായി വന്നാലേ അകർമ്മകമാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അകർമ്മകമാണ്. ആര്? ആരകർമ്മകം? ആരാണ് അകർമ്മകം? ധാതു ആ സുപവേശനി എന്ന് പറയുന്ന ധാതു ഇവിടെ അകർമ്മകമായി സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? കർമ്മമായതുകൊണ്ട്. അവിടെ അണികർത്താവ് ഇവിടെ ആരാണ്? ദേവദത്തൻ. അതിന് കർമ്മസഞ്ജമുണ്ട്. അപ്പൊ യജ്ഞദത്ത ദേവദത്തം ആസയതി ഇത്രയും പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ അറിയണോ എന്താണ് കർമ്മം എന്താണ്? അതിനുവേണ്ടിയിട്ട് പറഞ്ഞു. എന്താണ്? മാസം ആസയതി എന്ന് പറഞ്ഞു. കർമ്മത്വം. പിന്നെ മേള് പറഞ്ഞിരിക്കുന്നു, യേശാം ദേശകാലാദി ഭിന്നം കർമ്മന സംഭവതി തേത്രാകർമ്മക. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നു. നതു അവിവക്ഷിത കർമ്മമാണോ അഭി? അകർമ്മകം എന്ന് പറയുന്നത് കൊണ്ട് അവിവക്ഷിത കർമ്മങ്ങളെ എടുക്കാൻ പാടില്ല. ഒരാൾ പറയണിത് സകർമ്മക ധാതുവാണ് പക്ഷേ ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സൂത്രം പ്രവർത്തിക്കില്ല. ഉദാഹരണം പറഞ്ഞിരിക്കുന്നു, ദേവദത്തേന പാചയതി. പച്ചധാതു സകർമ്മകമാണ് അല്ലേ? ഒരാൾ പറയുന്ന കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ദേവദത്തം പാചേരി എന്ന് പ്രയോഗിക്കാൻ പാടില്ല. അത് ഉപേക്ഷിച്ച പുരാ അത് കർമ്മമുണ്ടെങ്കിൽ സകർമ്മകമാണ്, സകർമ്മമാണെങ്കിൽ എന്തുവരും? അണികർത്താവിന് കർമ്മസഞ്ജ ഒരു വരില്ല. അകർമ്മകമാണെങ്കിലേ വരത്തുള്ളൂ. ഇവിടെ യജ്ഞദത്ത ദേവദത്തേന ഓദനം പാചേരി അവിടെ വരത്തില്ല. അവീക്ഷിതമായാലും ഇവിടെ അവീക്ഷിതമാണ്, പക്ഷെ ഇവിടെ അണികർത്താവിന് കർമ്മസഞ്ജ വരുന്നു. ഇത് അവീക്ഷത്തിന് ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. സകർമ്മകമാണെങ്കിലല്ലേ അവീക്ഷിതത്തിന്റെ പ്രസക്തി വരുന്നത്. അടുത്തു വരുന്നു ഹൃക്രോർ അന്യദരസ്യം. ഹൃഞ്ഞ് ഹരണേ കൃഞ്ഞ് കരോതി ഡുകൃഞ്ഞ് കരണേ രണ്ടാണ്. ഹൃക്രോർ അണോ യ കർത്താ സ നൗ വാ കർമ്മസഞ്ജ സ്യാത്. ഹൃഞ്ഞ് ധാതു കൃഞ്ഞ് ധാതു ഹരതി കരോതി ഭൃത്യ കടം കരോതി. ഭൃത്യ കടം ഹരതി വഹിക്കുന്നു എന്നുള്ള അർത്ഥം. അതാണ് ഹൃക്രോർ അണോ യ കർത്താ സ നവ വാ കർമ്മസഞ്ജസ്യാണ്. ഇവിടെ എന്ത് ചെയ്യുന്ന വികല്പമായിട്ട് കർമ്മസഞ്ജം ഇരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് എന്ത് വരുന്നു? ഭൃത്യ കടം കരോതി. വികല്പമായിട്ട് കർമ്മസഞ്ജം വരുന്നുണ്ട്. എന്ത് വരുന്നു? യജ്ഞദത്ത അല്ലെങ്കിൽ യജമാന ഭൃത്യം അല്ലെങ്കിൽ ഭൃത്യേന വാ കടം ഹാരയതി അല്ലെങ്കിൽ കാരയതി. ഭൃത്യന് അണികർത്താവാണ്. കർമ്മസഞ്ജ വന്നപ്പോ ദ്വിതീയ, കർമ്മസഞ്ജ വന്നില്ലെങ്കിൽ തൃതീയ. അതും ഇവിടെ വികല്പമായി കർമ്മസഞ്ജ വിധിക്കുന്നു. പിന്നെ ഈ രണ്ട് ധാതുക്കളും മുമ്പ് പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ഗതിബുദ്ധി പ്രത്യവസാനാർത്ഥ ശബ്ദ കർമാകർമ്മകാണ് അതിലിത് വന്നോ? വന്നില്ല. അതുകൊണ്ട് ഇവിടെ വിശേഷം വിധിച്ചു. അഭിവാദി ദൃശോരാത്മനേപദേ വേദിവാച്യം. അഭിവാദി എന്ന് വെച്ചാൽ അഭിപൂർവത്തിലുള്ള പദ്ധതാകും, ദൃശ്യധാതു. ഈ രണ്ട് ധാതുക്കൾക്കും അതിന്റെ ആത്മനേപത പ്രയോഗത്തിൽ അണികർത്താവിന് വികല്പമായിട്ട് കർമ്മം കർമ്മസഞ്ജ വരുന്നു എന്നാണ്. ഇവിടെ എന്താണ്? അഭിവാദയതേ ദർശയതേ ദേവം ഭക്തം ഭക്തേനവ. പറയുന്നു ഭക്ത ദേവം അഭിവദതി നമസ്കരോതി. ഭക്ത ദേവം അഭിവദതി നമസ്കരോതി. ഇവിടെ എന്ത് ചെയ്യുന്നു? തം ഗുരു പ്രേരേതി. തം ഗുരു പ്രേരേതി. അപ്പോ ഗുരുഹു അവിടെ എന്ത് ചെയ്തു? അണികർത്താവിന് കർമ്മസഞ്ജ വന്നു. ഭക്തം ഭക്തേനവ ദേവം അഭിവാദയത്തെ അല്ലെങ്കിൽ ദർശയത്തെ. ഇവിടുത്തെ വിശേഷത എന്താണ്? ഇത് രണ്ടും ആത്മനിയമത പ്രയോഗമാണ്. ആത്മനിയമത പ്രയോഗത്തിലാണ് ഈ നിയമം വരുന്നത്. അഭിപൂർവമായ വധുധാതുവിന്റെ നിച്ഛന്ദം ആത്മനിയമതമാണെന്ന് അഭിവാദയതെ അഭിവാദനം ചെയ്യുന്നു. അവിടെ അണികർത്താവിന് വികല്പമായിട്ട് കർമ്മസഞ്ജ വരുന്നു. ദൃശ്യധാതു അതിന്റെ നിചന്തം ആത്മനിയമതമാണെന്ത് ദർശയതി. അതിന്റെ അണികർത്താവാരാണ് ആണ് ആര്? ഭക്ത. അവിടെയും വികല്പമായിട്ട് കർമ്മസഞ്ജ വരുന്നു. അപ്പോ ഇതിന്റെ ഇതിൽ വന്ന എല്ലാ ധാതുക്കളുടെയും മിക്കവാറും ധാതുക്കളുടെ ഏക രൂപം ഇന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, സമയ ദൗർലഭ്യം കൊണ്ട് അതൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇനി വരുമ്പോൾ ചോദിക്കും. എല്ലാ ഭാഗത്തുണ്ട്, പഠിച്ചതെല്ലാം എല്ലാം പഠിച്ചതാണ്. ഒന്ന് രണ്ടെണ്ണം ഒഴിവ് ജിഗ്രതി പഠിച്ചിട്ടില്ല, സ്മരതി പഠിച്ചിട്ടില്ലെങ്കിലും അതുപോലെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? കൗടില്യേ. അപ്പോൾ പഠിച്ചുകൊണ്ട് വരണം ഒന്ന്. പിന്നെ വേറെ ഒന്ന്, ഇനി വരുമ്പോൾ തിങ്ങന്തത്തിലെ സിദ്ധാന്തവും മതി, വേണം കയ്യിലിരിക്കുന്നത്. കാരണം അതിന് കുറേ പ്രധാനപ്പെട്ട രൂപങ്ങൾ വിട്ടുപോയിട്ടുണ്ടല്ലോ സിദ്ധാന്തം മതി. അത് നോക്കണം. അവിടുന്ന് ഇവിടെ നോക്ക്. സിദ്ധാന്തമതി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അതിനെ വയ്യാകരണ സിദ്ധാന്തമതി എന്നും പറയും, എന്താണോ ആകാമെന്നുള്ള സിദ്ധാന്തമതി എന്നും പറയും. വ്യത്യാസം അറിയാമോ? ആദ്യത്തെ വയ്യാത്ത സിദ്ധാന്തമതി,